നമ്മുടെ ദേവതാധികരണത്തിലെ സിദ്ധാന്തമായിട്ട് പറയുകയാണ് ഭാവം. അസ്ഥിഹി കൊണ്ട് തന്നെ അദ്വൈതത്തിൽ ദേവതകൾക്കൊക്കെ എന്താ സ്ഥാനം? ഇനി ദേവതകൾ ഉണ്ടെന്ന് വെച്ചാൽ തന്നെ എന്താ, അവർക്ക് ശരീരമുണ്ടോ, അനുഗ്രഹ ശക്തിയുണ്ടോ, അവർക്ക് ഹവിസ് അർപ്പിച്ചാൽ അല്ലെങ്കിൽ അവരെ സ്തുതിച്ചാൽ അവർ പ്രസന്നരാകുമോ, അതിൻ്റെ ഫലം ഉണ്ടാകുമോ? ഈ കാര്യങ്ങളാണ് ഇവിടെ അദ്വൈതിയുടെ കാഴ്ചപ്പാട് പറയുന്നത്. ഇതെല്ലാം ഉണ്ട് എന്നാണ് അദ്വൈതി ഇതെല്ലാം അംഗീകരിക്കുന്നു. അദ്വൈതത്തിന് ഇതൊന്നും വിരോധമില്ല. പലരും ധരിച്ചിരിക്കുന്ന അദ്വൈതത്തിൽ അദ്വൈതം എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ നിഷേധിക്കുന്നതാണെന്ന് പറയുന്നു. അസ്ഥിഹി ഐശ്വര്യയോഗ ദേവതാനാം ജ്യോതിരാദ്യാത്മാഭിശ്ചാവസ്ഥാദും യഥേഷ്ടം ചത്തം തം വിഗ്രഹം ഗ്രഹീതം സാമർഥ്യം പറയുന്നു. ഐശ്വര്യയോഗ, ഐശ്വര്യം ദേവന്മാർക്ക് അണിമാതി ഐശ്വര്യങ്ങളുള്ളതുകൊണ്ട് ദേവതാനാം ജ്യോതിരാദി ആത്മഭിശ്ച അവസ്ഥാദം ജ്യോതിരാദി രൂപത്തിൽ അവർക്ക് സ്ഥിതി ചെയ്യുന്നതിനും യഥേഷ്ടം ചത്തം തം വിഗ്രഹം ഗ്രഹീത യഥേഷ്ടം അവരവരുടെ ശരീരത്തെ സ്വീകരിക്കുന്നതിനുള്ള സാമർഥ്യം ഉണ്ട്. അങ്ങനെ അംഗീകരിക്കുന്നതോടുകൂടി ദേവത ഉപാസനകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ അദ്വൈതി സ്വീകരിച്ചിരിക്കുകയാണ്. അതിനൊന്നും അദ്വൈതത്തിന് വിരോധമുള്ള കാര്യമില്ല. തഥാ ശ്രീദേ സുബ്രഹ്മണ്യ അർത്ഥവാദേ മേതാതിഥേർ മേഷേതി മേധാതിഥിം ഹ കാണ്വായനം ഇന്ദ്രോ മേഷോ ഭൂത്വാ ജഹാര. ശ്രുതി തന്നെ ഒരു ഭാഗത്ത് പറയുന്നു, അതായത് ഇന്ദ്രൻ കണ്ണുവന്റെ പുത്രനായ മേധാതിഥിയെ അപഹരിച്ചു എന്നാണ്. അങ്ങനെ അപഹരിക്കുന്നതിന് വേണ്ടി മേഷത്തിന്റെ ആടിന്റെ രൂപം ധരിച്ചു എന്നാണ്. അവിടെ വിഗ്രഹത്തെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ മോഷണം നടത്തണമെങ്കിൽ ഒരു രൂപം ധരിക്കണമെങ്കിൽ അവിടെ ശരീരമുണ്ടല്ലോ. ഇത് അങ്ങനെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നിടത്ത് കാണിച്ചിരിക്കുന്നു. മാത്രമല്ല സ്മരി ചേച്ച ആദിത്യ പുരുഷോ ഭൂത്വ കുന്തിയും ഉപജഗാമ ഇതി. മഹാഭാരതത്തിൽ പറയുന്നു ആദിത്യൻ പുരുഷരൂപത്തിൽ കുന്തിയെ പ്രാപിച്ചു, അങ്ങനെയാണ് പാണ്ഡവന്മാർ ജനിച്ചത്. അവിടെയും ആദിത്യന് പുരുഷരൂപത്തെ പ്രാപിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു. മൃദാദിഷോ വിച്ഛേദന അധിഷ്ഠാധാരോ അഭ്യവഗമ്യന്തേ. പിന്നെ അത് മാത്രമല്ല ദേവതകളുണ്ട് എന്നുള്ളതിന് കേവലം ആദിത്യനും അഗ്നിയും മാത്രമല്ല, വെറും ഈ പൃഥ്വി മൃത് അതിൽ പോലും ചൈതന്യ ദേവതകളുണ്ടെന്ന് ശ്രുതി പറയുന്നു. മൃത് അബ്രവീത് മൃതി പറഞ്ഞു, മൃത് പറഞ്ഞു, മണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദേവതയാണ്. ആ പോ അബ്രുവൻ ജലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദേവതയാണ് ഇത്യാദി ദർശന. അതിങ്ങനെ ശ്രുതി തന്നെ പറയുന്നു. അതുകൊണ്ട് ദേവതകളുണ്ട്, അവർക്ക് ഐശ്വര്യം ഉണ്ട്, അവരെ ഉപാസിച്ചാൽ ഫലമുണ്ടാകും. എല്ലാം അദ്വൈതത്തിൽ സ്വീകരിക്കാൻ വിരോധമില്ല. അവർക്ക് ആത്മവിദ്യയ്ക്ക് അധികാരവുമുണ്ട്. ജ്യോതിരാദേസ്തു ഭൂതധാതുരാദിത്യാദിഷു അചേതനത്വം അഭ്യവഗമ്യത പറയുന്നു. ജ്യോതിസ്, അഗ്നി, ചന്ദ്രൻ തുടങ്ങിയ ഭൂതധാതുക്കൾ, പഞ്ചഭൂത പദാർത്ഥങ്ങൾ, അത് ഉള്ളത് തന്നെയാണ്, പഞ്ചഭൂതങ്ങളാണ്. ആദിത്യാദിഷു അചേതനത്വം അഭ്യുഗമ്യത, അത് അചേതനമായ ജഡമായ പഞ്ചഭൂതങ്ങളുണ്ട്. അത് പ്രത്യക്ഷ സിദ്ധമായ കാര്യങ്ങളാണ്. അതിന് വിരോധമല്ല. പക്ഷേ അവയിലെല്ലാം എന്താണ്? അധിഷ്ഠാന ദേവതകൾ ഉണ്ട് എല്ലാത്തിലും. അത് ഈ മൃത്തിൽ പോലും ഉണ്ട്. അത് ശ്രുതി സ്മൃതി ഇതിഹാസങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്ന. ഇപ്പൊ ദേവതകളുണ്ട്, അവർക്ക് ശരീരമുണ്ട്. ചേതനാസു അധിഷ്ഠാതാരോ ദേവതാത്മാന മന്ത്ര അർത്ഥവാദാദി വ്യവഹാരാത് ഇതി ഉത്തം. അപ്പൊ അങ്ങനെ ജഡമായ വസ്തുക്കൾ, ജ്യോതിരാദികൾ ജഡമാണ്, അങ്ങനെ ഉണ്ട്. പക്ഷേ അവിടെ ചേതനാഹ അധിഷ്ഠാതാര ചേതനസ്വരൂപികളായ അധിഷ്ഠാത ദേവതകൾ അവിടെയുണ്ട്. ദേവതാത്മാന ദേവതകൾ ഉണ്ട്. അതാണ് ഇവിടെ വിശേഷിച്ച് അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നത്. അതിന് മന്ത്രം, അർത്ഥവാദം തുടങ്ങിയവ പ്രമാണമാണ്. മന്ത്ര അർത്ഥവാദാദി വ്യവഹാരാദെന്ന് വെച്ചാൽ മന്ത്രങ്ങളിലും അർത്ഥവാദങ്ങളിലും മറ്റും അതിനെ പ്രതിപാദിക്കുന്നുണ്ട് അക്കാര്യം. അപ്പൊ അത് സ്പഷ്ടമാണ്. യഥപ്യുക്തം മന്ത്ര അർത്ഥവാദിയോ രന്യാർത്ഥത്വാന്ന ദേവതാ വിഗ്രഹാദി പ്രകാശന സമൃദ്ധിമിതി. പക്ഷെ മുമ്പ് പൂർവശി പറഞ്ഞു എന്താണോ, മന്ത്രങ്ങളെല്ലാം അന്യപരമാണ്, അതൊന്നും ദേവതകളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, സ്വാർത്ഥത്തെ അത് പ്രകാശിപ്പിക്കുന്നില്ല, അത് യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. പ്രയോഗ സംവേദ അർത്ഥസ്മാരകങ്ങളാണ്. അല്ലാതെ അവിടെ അതിന്റെ സ്വാർത്ഥത്തെ എടുക്കില്ല. അഗ്നയെ അഷ്ടാക്കപ്പാലം നിർവപ്പിയതെന്ന് പറഞ്ഞാൽ അത് അവിടെ ആ യാഗത്തിൽ അഗ്നിയിൽ സമർപ്പിക്കുക എന്നുള്ള ആ മന്ത്രം അങ്ങനെ ഒരു കർമ്മത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം. അഷ്ടാക്കപാലം എന്ന് പറയുന്ന ഹവീസ് അഗ്നിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ മന്ത്രം. അത് ആ മന്ത്രം കൊണ്ട് അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഗവേഷണം നടത്തി അതിൻ്റെ അകത്ത് ഒരു ദേവതയുണ്ട്, അഗ്നി ദേവത, ഇതൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. മീമാംസകന്മാർ പറയുന്നതാണ് പ്രയോഗ സംവേദം. അതാണ് പ്രയോഗത്തിൽ ഉപയോഗിക്കുക, അതാണ് എന്റെ ഉപയോഗം, വേറെ ഒന്നുമില്ല. എല്ലാ മന്ത്രങ്ങളും അങ്ങനെയാണ്. ഇന്ദ്രനെന്നും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ പേരുകളൊക്കെ പറയുന്നതോ പറയാ, പേരിനപ്പുറം അവിടെ ഒരു ദേവതയില്ല. ഇനി നിങ്ങൾക്ക് അവിടെ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു ദേവതയെ സ്വീകരിക്കണമെങ്കിൽ അത് ഇന്ദ്ര എന്ന് പറയുന്ന ശബ്ദമാണ്, മന്ത്രാത്മകമാണ്, വേറെ ഒന്നുമില്ല എന്ന് പറയും. വേദം തന്നെ സർവവും വേദത്തിനപ്പുറമൊന്നുമില്ല, ശബ്ദാത്മകമായ വേദം. അതാണ് ഏതപ്പിത്തം മന്ത്ര അർത്ഥപാതയോ അന്യാർത്ഥത്വ. അത് പ്രയോഗത്തിന് വേണ്ടിയുള്ളതാണ്, ഹവിസും മറ്റും അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്ന ദേവത വിഗ്രഹാദി പ്രകാശന സാമർഥ്യം, അതിൽ നിന്ന് ദേവതകൾക്ക് ശരീരമുണ്ടെന്നും മറ്റും തെളിയിക്കാൻ സാധ്യമല്ല. ആ അർത്ഥത്തെ അത് പ്രകാശിപ്പിക്കുന്നില്ല. അത് പറയുന്നു അത്ര ഭ്രമ. പറയുന്നു, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് പ്രത്യ അപ്രത്യയോഹി സദ്ഭാവ അസദ്ഭാവയോഹോ കാരണം എന്ന അന്യാർത്ഥത്വം അനന്യാർത്ഥത്വം. ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന എങ്ങനെ? ആദ്യം അത് മനസ്സിലാക്കും. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ആദിത്യൻ ആകാശത്തിലുണ്ട് എന്നങ്ങനെ തീരുമാനിക്കും. പ്രത്യയം, അതിന്റെ ജ്ഞാനം അത് തന്നെ. പ്രത്യയം എന്ന് വെച്ചാൽ ജ്ഞാനം. ജ്ഞാനമാണ് വസ്തുവിന്റെ അസ്തിത്വത്തിന് കാരണം. അത് നമ്മൾ അറിയുന്നു, അറിയുന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന്. രൂപം, രസം, ശബ്ദം, സ്പർശം തുടങ്ങിയവയെല്ലാം നമ്മൾ അറിയുന്നു, അതുകൊണ്ട് അതുകൊണ്ടെന്ന് പറയുന്നു. അപ്പൊ പ്രത്യയമാണ് അസ്തിത്വത്തിന് കാരണം. അപ്രത്യയമാണ് അസദ്ഭാവത്തിന് കാരണം. ഒന്നിനെ അറിയുന്നില്ലെങ്കിൽ ഇല്ല. ഇത് സാധാരണ യുക്തിയാണ്. നമ്മളിങ്ങനെയാണ് ലോകത്ത് വ്യവഹരിക്കുന്നത്. ആകാശ പുഷ്പം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കാണുന്നില്ല, അതിനെ മണക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടതില്ല. ഒരു വസ്തുവിനെ അറിയുന്നുണ്ടോ? അതുണ്ട്. അറിയുന്നില്ലേ? ഇല്ല. ഇത് സാമാന്യമായ നമ്മുടെ അനുഭവവും നമ്മുടെ യുക്തി ചേരുന്ന കാര്യവുമാണ്. അതാണ് പ്രത്യയ അപ്രത്യയോഹി, അറിയുക അറിയാതിരിക്കുക എന്നുള്ളതാണ് സദ്ഭാവ അസദ്ഭാവയോഹു. കാരണം ഒരു വസ്തു ഉണ്ടെന്ന് പറയുന്നതിനും ഒരു വസ്തു ഇല്ല എന്ന് പറയുന്നതിനും കാരണമായിരിക്കുന്നത് അന്യാർത്ഥത്വം അനന്യാർത്ഥത്വം. അപ്പോ അത് അന്യാർത്ഥമാണോ അല്ലെങ്കിൽ അന്യാർത്ഥമല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണോ, പഞ്ചേന്ദ്രിയങ്ങളെ പോലെ തന്നെ ശബ്ദവും പ്രമാണമാണ്. അപ്പൊ ശബ്ദത്തിലൂടെ ഒരു കാര്യത്തെ അറിയുന്നോ, ശബ്ദം ഒരു കാര്യത്തെ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൊണ്ട് ബോധിപ്പിക്കുന്നില്ലെങ്കിൽ അതില്ല. അപ്പൊ ആ ശബ്ദം എന്തിനു വേണ്ടി എന്നുള്ള നോക്കിയിട്ടല്ല. ഒരാള് പറയുന്നു നദ്യാഹ തീരെ പഞ്ചഫലാനി സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് എന്തിനു പറഞ്ഞു എന്നുള്ളതല്ല മുഖ്യം. അതിൽ നിന്ന് നമ്മൾ എന്ത് ബോധിക്കുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്ന. നദിയുടെ തീരത്ത് അഞ്ചു ഫലങ്ങളുണ്ട്. ആ വാക്യം അയാൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതല്ല. അവിടെ അഞ്ച് ഫലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? അത് കേട്ടപ്പോ എന്തുകൊണ്ട് നമുക്കങ്ങനെ ബോധമുണ്ടായി? അപ്പൊ അതൊരു ആപ്തനാണ് പറയുന്നതെങ്കിൽ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ബോധമുണ്ടാവും, ഉണ്ടെങ്കിൽ അതവിടെ ഉണ്ട്. ഇനി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമുക്ക് ബോധിക്കാൻ കഴിയത്തില്ല. അപ്പോ എന്തിനു വേണ്ടി പറഞ്ഞു എന്നുള്ളതല്ല. നമുക്ക് ബോധം ഉണ്ടാവുന്നുണ്ടോ വാക്യത്തിൽ നിന്ന്? ഉണ്ടെങ്കിൽ അതുണ്ട്, ഇല്ലെങ്കിലില്ല. മറ്റ് ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിയമം സ്വീകരിക്കാമെങ്കിൽ അറിവുണ്ടാകുന്നത് കൊണ്ട് വസ്തുണ്ട് എന്ന് തീരുമാനിക്കാമെങ്കിൽ ശബ്ദപ്രമാണത്തെ സംബന്ധിച്ച് സ്വീകരിക്കാം. കേൾക്കുമ്പോൾ നമുക്ക് ബോധം ഉണ്ടാവുന്നുണ്ടോ? എന്നാൽ വസ്തുണ്ട്. പക്ഷെ ഒരു വാക്യം അന്യപരമാണെങ്കിൽ അതിന്റെ അർത്ഥം മാറിപ്പോകാം. ഒരാള് ശത്രുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ശത്രുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ പറയാണ് വിഷം ഭുങ്ക്ഷം, നീ പോയി വിഷം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾ എന്ത് ധരിക്കും? ഞാൻ ശത്രുവിന്റെ വീട്ടിൽ പോകണം, അവിടെ ചെന്നിട്ട് വിഷം കഴിക്കണമെന്ന് ധരിക്കത്തില്ല. പറഞ്ഞാൽ അങ്ങനെയാണ് വിഷം ഭുങ്ക്ഷ. അയാളെന്താ മനസ്സിലാകുന്നത്? ഞാൻ പോകുന്ന ശത്രുവിന്റെ വീട്ടിൽ ആണ് പോകുന്നത്, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച അപകടമാണ്, അത് വിഷമാണ്, അയാൾ കഴിക്കത്തില്ല. അപ്പൊ ശബ്ദം അന്യപരമാകാറുണ്ട് ചില സ്ഥലങ്ങളിൽ. എന്താണോ ഉദ്ദേശിച്ചത് അതല്ല ധരിക്കേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്തൻ പറയുമ്പോ ഇവിടെ എന്താണ് ഭക്ഷണ നിവൃത്തിപരമാണ് ഈ വാക്യം. വിഷം ഭുങ്ക്ഷ എന്ന് പറഞ്ഞാൽ നീ ഭക്ഷണം കഴിക്കരുതെന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോ നിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിത്തരും, നീ മരിക്കും, അതുകൊണ്ട് പോയി പോകുന്നോളാം ഭക്ഷണം കഴിക്കരുത്. പക്ഷേയോ ഭുങ്ക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം കഴിക്കുന്ന അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ അർത്ഥം എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ചിലപ്പോ വാക്യങ്ങൾ അന്യപരമാകാം, അങ്ങനെ സംഭവിക്കാം. അവിടെ അർത്ഥവും വേറെ വരാം. പക്ഷേ ശ്രുതി ഒരു കാര്യം പറയുമ്പോൾ അതാപ്തവാക്യം പോലെയാണ്. അതിന് ബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുകൊണ്ടെന്ന് ധരിക്കണം, ബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇല്ലാന്ന് ധരിക്കണം. പിന്നെ യഥാ ഹി അന്യാർത്ഥമപി പ്രസിദ്ധ പതി പതിനം ദൃണ പർണാദി അസ്ഥിദേവ പ്രതിപദ്ധ്യത. വേറൊരു ഉദാഹരണം കൂടെ പറയുന്നു. പറയുന്നു ഇതെല്ലാം ഈ വാക്യങ്ങളെല്ലാം കർമ്മത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിൽ നിന്ന് വേറെ ദേവതകളെയൊന്നും ബോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറയുന്നത്. ഒരാൾ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അയാളുടെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രാമമാണ്, ഗ്രാമത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അവിടെ എത്തിച്ചേരുക. അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ വൃക്ഷങ്ങളിൽ നിന്ന് ഇലകൾ പതിക്കുന്ന കാണുന്നു, പല വസ്തുക്കളും കാണുന്നു. ഒരു വഴി യാത്ര പോകുമ്പോൾ പലതും കാണുമല്ലോ. അപ്പൊ തന്റെ യാത്ര അന്യാർത്ഥമാണ്, ഇതൊന്നും കാണാൻ വേണ്ടിയല്ല ഞാൻ യാത്ര ആരംഭിച്ചത്, വഴിയിൽ കാണുന്ന കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയല്ല ഞാൻ പോകുന്നത്, എന്റെ യാത്ര അന്യാർത്ഥമാണ്, അതുകൊണ്ട് ഈ ഞാൻ ഈ കാണുന്ന ഒന്നും ഉള്ളതല്ല എന്നാരെങ്കിലും ധരിക്കും? എന്നുവെച്ചാൽ അന്യാർത്ഥമായതുകൊണ്ട് മറ്റൊരർത്ഥവും ഇല്ല എന്ന് ധരിക്കാൻ പറ്റില്ല എന്നുള്ളതിനൊരു ഉദാഹരണം പറയാം. ശ്രുതി അന്യാർത്ഥമാണ്, അതിന് വേറെ അർത്ഥമില്ലെന്ന് പറഞ്ഞാൽ ഒരുവൻ അന്യാർത്ഥമായി സഞ്ചരിക്കുമ്പോൾ മറ്റൊന്നും ഉള്ളതായിട്ട് അവൻ അറിയുന്നില്ല എന്ന് വരത്തില്ലേ എന്നാണ്. തഥാ ഹി അന്യാർത്ഥമപി പ്രസ്ഥിത പഥി. ഗ്രാമത്തിലേക്കാണ് അയാൾ പോകുന്നത്, യാത്ര പുറപ്പെട്ടത്. പക്ഷെ വഴി പതിനും തൃണപർണാദി, വഴിയിൽ കാണുന്ന തൃണപർണാദികൾ അസ്ഥിത്യവ പ്രതിപത്തിലെ, ഞാൻ വേറൊരു വഴിക്ക് പോവുകയാണ്, അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തതാണെന്ന് അയാൾ ധരിക്കുന്നില്ല. അതുകൊണ്ട് ശ്രുതി അന്യാർത്ഥമാണെങ്കിലും അതിന് വേറെ അർത്ഥമുണ്ട്. പറയുന്നു അത്രാഹ വിഷമോപന്യാസ. പറയുന്നു നിങ്ങളീ പറഞ്ഞ ദൃഷ്ടാന്തം ഈ പറയുന്ന യുക്തിക്കൊന്നും ചേരുന്നതല്ല. ഒരാൾ ഗ്രാമത്തിൽ പോകുന്നു, വഴി കാണുന്നത് അതുകൊണ്ട് ഇല്ലാതെയാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? ഉപന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃഷ്ടാന്തം ശരിയല്ല. എന്തുകൊണ്ട്? തത്രഹി തൃണപർണാദി വിഷയം പ്രത്യക്ഷം പ്രവൃത്തം അസ്ഥി ഏന തത് അസ്തിത്വം പ്രതിബദ്ധത പറയുന്നു. വഴി ഒരാൾ പോകുന്നു, അയാൾ പോകുന്ന വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വഴിയിൽ തൃണപർണാദികളൊക്കെ ഉണ്ട്, അയാൾ പ്രത്യക്ഷമായി കാണുന്നു, അതുകൊണ്ട് അതെല്ലാം ഉള്ളത് തന്നെ. നമ്മളീ പറയുന്ന വിഷയം ഇതുമായിട്ട് ബന്ധമില്ല. അന്യാർത്ഥമായതുകൊണ്ട് വേറെ അർത്ഥമില്ല എന്ന് പറയുന്നത് ഇതുമായിട്ട് എന്താ ബന്ധം? ഇത് പ്രത്യക്ഷമായി കാണയല്ലേ. എങ്ങനെയാണോ അയാള് ഗ്രാമത്തിൽ പോകുമ്പോൾ അയാൾക്ക് മറ്റൊരു ലക്ഷ്യമുള്ളത്, അതുപോലെ ഈ കാണുന്നതും സത്യമാണ്, പ്രത്യക്ഷമായി കാണുന്നുണ്ട്. അത് നമ്മുടെ വിചാരമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഒരു ദൃഷ്ടാന്തമാണ് പറഞ്ഞതെന്ന് പൂർവക്ഷിയോട് പറയുന്ന സിദ്ധാന്തി. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത്? അത്ര പുനർ വിദ്യുദ്ദേശ ഏകവാക്യ ഭാവേന സ്തുത്യർത്ഥേ അർത്ഥവാദേ ന പാർത്ഥകർത്ഥേന വൃത്താന്ത വിഷയ പ്രവൃത്തി ശക്യ അധിവസാദും. ഇവിടെ പൂർവക്ഷി എന്താ പറയുന്നു? ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന എന്താണ്? ദേവതകൾക്ക് ശരീരമുണ്ടോ? എന്തുകൊണ്ട് വജ്രഹസ്ത പുരന്തര എന്ന് പറഞ്ഞിരിക്കുന്നു? ഇന്ദ്രൻ കയ്യിൽ വജ്രത്തോടുകൂടിയവനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദേവതകൾക്ക് ശരീരമുണ്ടെന്ന് സ്വീകരിക്കാമോ? പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളല്ല പറയുന്നത്, സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം അത് അർത്ഥവാദമാണ്. അർത്ഥവാദങ്ങൾക്ക് സ്വതന്ത്രമായ അർത്ഥമില്ല, അത് വീതിവാക്യവുമായി ചേർന്ന് ഏകവാക്യമാവുന്നു. എന്നുവെച്ചാൽ വിധിവാക്യവുമായി ചേർന്നിട്ട് അത് ഒരർത്ഥത്തെ പ്രകാശിപ്പിക്കുകയാണ്, അല്ലാതെ അതിന്റെ നേരർത്ഥത്തെ എടുക്കാൻ പാടില്ല. അത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്നുകിലും അത് വിധിയെ സ്തുതിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ നിഷേധത്തെ നിന്ദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഒന്നും നേരായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത്ര പുനർ വിധി വിദ്യുദ്ദേശം എന്ന് വെച്ചാൽ വിധിവാക്യം, ഏകവാക്യഭാവി എന്ന് അതിനോട് ചേർന്ന് ഒരർത്ഥത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്തുത്യർത്ഥ അർത്ഥവാദേ, സ്തുത്യർത്ഥമായിരിക്കുന്ന വിധിയെ സ്തുതിക്കുന്ന അർത്ഥവാദങ്ങൾ ന പാർത്ഥ അർത്ഥേന, അത് വേറെ അർത്ഥത്തെ, എന്നുവെച്ചാൽ അർത്ഥവാദങ്ങൾ സ്വതന്ത്രമായ അർത്ഥത്തെ, വൃത്താന്ത വിഷയപ്രവൃത്തി, സിദ്ധമായ അർത്ഥങ്ങളെ, ഇതുപോലെ തത്വങ്ങളെ, ഭൂതാർത്ഥങ്ങൾ, അത് പ്രകാശിപ്പിക്കുന്നു എന്ന് അധിവസാദം നശക്യ നിർണയിക്കാൻ കഴിയത്തില്ല. അർത്ഥവാദവാക്യങ്ങൾ സ്തുതി പരങ്ങളാണ്, അത് വിധിവാക്യങ്ങളോട് ചേർന്ന് ഒരർത്ഥത്തെ പ്രകാശിപ്പിക്കും എന്നല്ലാതെ സ്വതന്ത്രമായി അതിനൊരർത്ഥമില്ല. അപ്പോൾ വജ്രഹസ്ത പുരന്തര എന്ന് പറഞ്ഞാൽ അതിന് വേറെന്തോ ഒരു താത്പര്യമുണ്ട്. അതേതോ ഒരു വിധിയെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞാണല്ല ഇന്ദ്രന് ശരീരമുണ്ടെന്നല്ല പറയുന്നു. അപ്പോ അത് പറയും, അത് പറയും ഒന്ന് മുഖ്യമായ വാക്യം, മറ്റൊന്ന് അവാന്തരവാക്യം. വിധിവാക്യങ്ങളെന്ന് പറയുന്നത് മുഖ്യമായ വാക്യങ്ങളാണ്, ഇതുപോലെ വരുന്നത് അവാന്തരവാക്യങ്ങളാണ്. അതിനെ ആ വിധിവാക്യങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെ അതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് അർത്ഥം പറയാൻ പാടില്ല. ഈ ഒരു നിയമമുണ്ട്, ഇല്ലെങ്കിൽ വലിയ തകരാറ് വരും. അതിവിടെ പറയുന്നു, യഥാ ന സുരാം പിപേതിരി നഞ്ഞുവതി വാക്കി പദത്രയ സംബന്ധ സുരാപന പ്രതിഷേധേവ ഏകോർത്ഥാവഗമ്യതേ നപന സുരാം പിപേതിരി പദദ്വയ സംബന്ധ സുരാപന വിതിരപി ഇതി. ഒരു വാക്യത്തെ എടുക്കുക, ശ്രുതി വാക്യത്തിൽ സുരാം ന പിപേത്, ന സുരാം പിപേത്, ഇത് ഏകവാക്യമാണ്. എന്താണ് എന്റെ അർത്ഥം? മദ്യം കുടിക്കരുത്, വേദം നിഷേധിച്ചിരിക്കുകയാണ്. അസുരാം പിപേത്, ഇത് ഏകവാക്യം. പക്ഷെ വേറൊരു ബുദ്ധിമാൻ എന്ത് ചെയ്യുന്നു? ഇതിലൊരു അവാന്തരവാക്യത്തെ കണ്ടെത്തുന്നു. എന്തുകൊണ്ട്? ഒരു പദത്തിനോടൊരു ക്രിയ ഉണ്ടെങ്കിൽ അതൊരു വാക്യമായി, ഒരു പദവും മതി. അയാൾ പറയുന്ന സുരാം പിപേത് എന്ന് പറയുന്നത് ശരിയാണ്, മദ്യം കുടിക്കരുതെന്നാണ്. പക്ഷെ ഇതിൽ നിന്ന് എന്തുകൊണ്ടൊരു അവാന്തരവാക്യത്തെ കൽപ്പിച്ചുകൂടാ? എങ്ങനെ? ന എന്ന് പറയുന്നതിനങ്ങ് മാറ്റുക. സുരാം പിപേത്, മദ്യം കുടിക്കുക എന്നൊരർത്ഥം എന്തുകൊണ്ടെടുത്തുകൂടാ? കാരണം അതൊരു വാക്യമാണല്ലോ. മദ്യം കുടിക്കരുത് എന്ന് പറയുന്ന അർത്ഥം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? വാക്യത്തിൽ നിന്നാണ് കിട്ടിയത്. ഏത്? ഏകവാക്യത്തിൽ നിന്ന് സുരാം പിപേത്, മൂന്ന് പദങ്ങളുള്ളതുകൊണ്ട് ചോദിക്കുന്നു. അവിടെ അതേ യുക്തി അനുസരിച്ച് രണ്ട് പദങ്ങളുണ്ടെങ്കിൽ ഒരു വാക്യമാണ് സുരാം പിപേത്. അതിൽ നിന്നൊരർത്ഥത്തെ എടുക്കുന്നു, മദ്യം കുടിക്കുക, സുരാം പിപേത്. ഇങ്ങനെയാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ശ്രുതി അവരവരുടെ താല്പര്യം അനുസരിച്ച് അവർ വാക്യങ്ങളിൽ അവാന്തരവാക്യങ്ങളെ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു വാക്യത്തിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഭാഗത്ത് ഇങ്ങോട്ട് അടർത്തി മാറ്റി വെച്ചിട്ട് പറയും മദ്യപാനം വേദത്തിൽ വിധിച്ചിരിക്കുന്നതാണ്, എന്തുകൊണ്ട് സുരാം വിവേദം എന്നുണ്ടല്ലോ. അവര് അതങ്ങനെയല്ലല്ലോ, അവിടെ നായുണ്ടല്ലോ, ഉണ്ട്. ഞാൻ സുരാം വിവേദം എന്ന് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ് സുരാം വിവേദം, ഞങ്ങളോട് പറഞ്ഞാണ്. ഇതാണ് ദ്വൈതവും അദ്വൈതവും ഇഷ്ടാദ്വൈതവും എല്ലാം വരുന്നത്. മദ്യപാനി പറയും സുരാം പിപേതെന്നുണ്ട്, ഞങ്ങൾക്ക് വിധിച്ചിരിക്കുകയാണ്, കുടിക്കാൻ അവകാശമുണ്ട്. മദ്യത്തെ ഇഷ്ടമില്ലാത്തവരില്ല. നസുരാം പിവേന്ന് പറഞ്ഞ് കുടിക്കാൻ പാടില്ല. രണ്ടിനും ഒരേ വേദം തന്നെ പ്രമാണം. രണ്ടുപേർക്കും യുക്തിയുണ്ടെന്നാണ്. രണ്ടും വേദവാക്യമാണ്. പലയിടത്തും ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ സിദ്ധാന്തം എന്ന് പറയുന്ന അവരവരുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതനുസരിച്ച് ശ്രുതിയെ എങ്ങനെ വേണോ വ്യാഖ്യാനിച്ച് അർത്ഥം പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രുതി അവ്യവസ്ഥിതമായിരുന്നു. അതുകൊണ്ടാണ് വ്യാഖ്യാതാക്കൾ തമ്മിലുള്ള വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തത്. പൂർവമീമാംസകർ വേദത്തിന് എന്തർത്ഥം കണ്ടോ, ശങ്കരാചാര്യർ എന്ത് ചെയ്തു? അത് മുഴുവൻ നിഷേധിച്ചു. നമ്മൾ പറയുന്ന ഒന്നുമല്ല വേദതാല്പര്യം. അതെല്ലാം തള്ളിക്കളം കുറേ ഭാഗങ്ങൾ സ്വീകരിച്ചു. എന്താണോ മീമാംസകർ കണ്ടെത്താത്ത ആ അർത്ഥങ്ങളെല്ലാം ശങ്കരാചാര്യർ കണ്ടെത്തി. എന്തുകൊണ്ട്? സിദ്ധാന്തം എന്ന് പറയുന്ന അവരവരുടെ ഉള്ളിലിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും അതിന് വ്യവസ്ഥകൾ വേണം. വാക്യാർത്ഥ നിർണയത്തിന് വ്യവസ്ഥ വേണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സുരാം വിഭേദം എന്നുള്ളതില് അതൊരു വാക്യമായതുകൊണ്ട് അവാന്തര വാക്യത്തിന് വേറൊരർത്ഥമുണ്ട്. സുരാം വിഭേദം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്വീകരിക്കും, അതില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കും. പറയുന്നതിന് ഒരു ന്യായമെല്ലാം വേണം. യഥാ നസുരാം വിവേദിതി നഞ്ഞുവതി വാക്യേ. ഈ വാക്യത്തിൽ നഞ്ഞെന്ന് പറയുന്ന നകാരം. പദത്രയ സംബന്ധ മൂന്ന് പദങ്ങളുണ്ട്. നസുരാം വിവേദി സുരാപാന പ്രതിഷേധി സുരാപാന പ്രതിഷേധം എന്ന് പറയുന്ന സുരാപാന പ്രതിഷേധ ഏവ അങ്ങനെ ഒരർത്ഥമേ ഏകോ അർത്ഥം അവഗമ്യത. ഒരർത്ഥമേ ഉള്ളൂ ശരിക്കും. അതെല്ലാവരും സമ്മതിക്കും. ഇവിടെ സുരാം പിബേദിതി പദദ്വയ സംബന്ധ മറിച്ച് സുരാം പിബേദെന്ന് രണ്ട് പദങ്ങൾ എടുത്തുകൊണ്ട് സുരാപാന വിധിരപി സുരാപാന വിധി ഉണ്ടെന്ന് ആരും പറയത്തില്ല. സാമാന്യ ബോധമുള്ള ആരും പറയത്തില്ല. അതുപോലെ ഒന്ന് വിധിവാക്യം, മറ്റൊന്ന് അർത്ഥവാദവാക്യം. അർത്ഥവാദ വാക്യങ്ങൾക്ക് പ്രത്യേക അർത്ഥമുണ്ടെന്ന് പറയരുത്. അതെന്താണ്? വിധിവാക്യങ്ങളോടുകൂടി ചേരുന്നത് ഏകവാക്യമാകുകയാണ്. പ്രത്യേക അർത്ഥമില്ലാന്നർത്ഥം. പറയുന്നു അത്ര ഉച്ചതേ വിഷ്ണു ഉപന്യാസ. ഇത് പൂർവക്ഷിയാണ് പറഞ്ഞത്. പറയുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെ, ശ്രുതിയിൽ അങ്ങനെ അർത്ഥം എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഈ പറയുന്ന കാര്യത്തിന് നിങ്ങളുടെ ദൃഷ്ടാന്തം ശരിയല്ല. ഏതിനാ? അർത്ഥവാദ വാക്യങ്ങൾക്ക് പ്രത്യേകിച്ചൊരർത്ഥമില്ല. അത് വിധിവാക്യങ്ങളോടുകൂടി ചേർന്ന് ഏകവാക്യമായി ഒരർത്ഥത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നതിന് ഇത് ശരിയല്ല. അതിന് ഉദാഹരണം ശരിയല്ല. മറിച്ച് അർത്ഥവാദ വാക്യങ്ങൾക്കും വിശേഷിച്ച അർത്ഥമുണ്ടാകാം. അതങ്ങനെ പറയുന്നു. വിദ്യുദ്ദേശാർത്ഥവാദയോഹോ തു അർത്ഥവാദസ്ഥാനി പദാനി പൃഥക് അന്വയം വൃത്താന്ത വിഷയം പ്രതിപദ്യ അനന്തരം കൈമർത്തിവശേന കാമം ഇഥേ സ്ഥാവകത്വം പ്രതിപദ്ധ്യതേ. നിങ്ങൾ പറയുന്നതിൽ നിന്നും ആ യുക്തം യത് സുരാപാന പ്രതിഷേധേ പദ അന്വയ സ്യ ഏകത്വാത് അവാന്തര വാക്യാർത്ഥസ്യ അഗ്രഹം. നിങ്ങൾ സുരാപാനത്തെ കുറിച്ച് പറഞ്ഞ് ശരിയാണ്. എന്തുകൊണ്ട്? അവിടെ ഒരു വാക്യമാണ്, ഒരർത്ഥമേ ഉള്ളൂ. അതിൽ നിന്ന് നഗാരത്തെ തള്ളിക്കളഞ്ഞിട്ട് സുരാം പിബേദെന്ന് പറയുന്ന ഒരർത്ഥത്തെ എടുക്കാൻ പറ്റില്ല. അത് ആ പറഞ്ഞിടത്തേക്ക് അത് ശരിയാണ്. പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യമായിട്ട് അതിന് ബന്ധമില്ല. പലയിടത്തും ദൃഷ്ടാന്തം പറയുന്നത് ദൃഷ്ടാന്തം ശരിയായിരിക്കും, പക്ഷേ നമ്മുടെ സിദ്ധാന്തമായിട്ട് അതിനെന്താ ബന്ധം? അതാണ്. അതിവിടെ എങ്ങനെ യോജിക്കും? ആണ് യുക്തം യത്പന യത് സുരാപാന പ്രതിഷേധി സുരാപാനത്തെ പ്രതിഷേധിച്ചുകൊണ്ട് പദ അന്വേഷ്യ ഏകത്വാ ആ പദാന്യം എന്ന് പറയുന്ന ഏകമാണ് അവിടെ, ഏകവാക്യമാണ്. അവാന്തരവാക്യാർത്ഥ ആഗ്രഹമാണ് അവിടെ, അവാന്തരവാക്യാർത്ഥം ഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ വിധിവാക്യവും അർത്ഥവാദവാക്യവും വരുന്നിടത്ത് വിധി ഉദ്ദേശ അർത്ഥവാദവാക്യവും, വിദ്യുദ്വേഷം എന്ന് പറഞ്ഞ വിധിവാക്യം, അതും അർത്ഥവാക്യവും വരുന്നിടത്ത് അർത്ഥവാദസ്ഥാനി പദാനി, അതിന് ആദ്യം അർത്ഥവാദവാക്യങ്ങളെ നോക്കുക, അല്ല പദങ്ങളെ നോക്കുക, അതിനെ പൃഥക് അന്വയം, അതിന് പ്രത്യേകിച്ച് അന്വയിച്ച് വൃത്താന്ത വിഷയം പ്രതിപദ്യ, അതിന് പ്രത്യേക അർത്ഥമുണ്ട്. അർത്ഥവാദ വാക്യങ്ങളെ പ്രത്യേകിച്ചെടുത്ത് അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കണം. അർത്ഥവാദ വാക്യങ്ങളാണ്, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നല്ല, അത് വാക്യമാണ്, അതിന്റെ അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അനന്തരം അർത്ഥം മനസ്സിലാക്കുമ്പോൾ കൈമർത്തി വശേ അവിടെ ആകാംക്ഷ വരുന്നത് എന്തിനാ ഇങ്ങനെ പറഞ്ഞത്, ഈ അർത്ഥവാദം ഇങ്ങനെ പറഞ്ഞ് എന്ന് ആകാംക്ഷ വരുമ്പോ കാമം വിധേഹി സ്ഥാപകത്വം പ്രതിബദ്ധ്യന്തി. അപ്പോ തീരുമാനിക്കുന്നു ശരിയാണിത്, വിധിയുടെ സ്തുതിയാണെന്നുള്ളത് തീരുമാനിക്കുന്നു. ഇഷ്ടം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥവാദ വാക്യങ്ങൾക്ക് അർത്ഥമില്ല എന്ന് പറയുന്നില്ല. വജ്രഹസ്ത പുരന്തര എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല എന്ന് വരുന്നില്ല, അതിനർത്ഥമുണ്ട്, അത് മനസ്സിലാക്കണം എന്താണ്. ഉദാഹരണം പറയുന്നു, യഥാഹി വായവ്യം ഛേദം ആലഭേദ ഭൂതികാമഹ ഇത്യേത്ര വിദ്യുദ്ദേശവർത്തിനാം വായവ്യാധി പദാനാം വിധിനാ സംബന്ധ. ഒരു വാക്യമുണ്ട്, എന്താണ്, വായവ്യം ഛേദം ആലഭേദ ഭൂതികാമഹ, ഭൂതി ഐശ്വര്യം, ഇത് വിധിവാക്യമാണ്. കാമഹ കാമിക്കുന്നവന് ഇത് ധാരാളം ആവർത്തിക്കുന്ന ഇതാണ്. ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നവൻ വായവ്യം വായു ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് ശ്വേതം ആലഭേദ ശ്വേത വർണ്ണത്തിലുള്ള ആടിനെ ബലി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആലഭേദ എന്ന് വെച്ചാൽ ആര്യ സമാജികൾ പറയുന്നത് സ്പർശിക്കുക എന്ന്, മറ്റുള്ളവരൊക്കെ പറയുന്നു കൊല്ലണമെന്നാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ, ആലഭനം ചെയ്യണം, ആലഭനം ആലംബനം പറയുന്നതിന് അർത്ഥത്തിന് വ്യത്യാസം പറയുന്നു പലരും. എന്തായാലും വെള്ളാടിനെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു വായുദേവതയ്ക്ക്. ഇത് വിധിയാണ്, യാഗത്തിന്റെ അഗ്നി അഷ്ടാ കപാലം നിർവ്യപേതെന്ന് പറയുന്ന പോലെ പറഞ്ഞിരിക്കുന്നു. ഇത്യത്ര ഈ വിധിവാക്യത്തിൽ വിദ്യുദ്ദേശവർത്തിനാം വായവ്യാധി പദാനാം വിധിനാ സംബന്ധം, ഇവിടെ വായവ്യം ശ്വേതം തുടങ്ങിയ പദങ്ങൾക്ക് അർത്ഥമുണ്ട്, അതെല്ലാം വിധിയോട് അന്വയിക്കുകയാണ്. അങ്ങനെ എന്തിനെയാണ് ബലി കൊടുക്കേണ്ടത്? ശ്വേത പശുവിനെ. ആർക്കാണ്? വായുദേവതയ്ക്കാണ്. അപ്പോൾ ഇതിനൊക്കെ അർത്ഥമുണ്ട്, ഇതെല്ലാം വിധിയോട് യോജിക്കുന്നുമുണ്ട്. ഇതൊക്കെ മീമാംസയിൽ വളരെ വളരെ ഗഹനമായ വിഷയങ്ങളാണ്. നമ്മളതിൻ്റെ ആശയം മാത്രം പറഞ്ഞു പോവുകയാണ്. ഇതിനർത്ഥമുണ്ട് ഈ വാക്കുകൾക്ക്, ഇത് വിധിയുമായിട്ട് സംബന്ധമുണ്ട്, എന്നാൽ നൈവം വായുർവീക്ഷ്യപിഷ്ഠാ ദേവത വായുമേവ സ്വേന ഭഗതേന ഉപധാവതി സ ഏവ ഏനം ഭൂതി ഗമേതി ഇത്യേഷാം അർത്ഥവാദ ഗതാനാം പദാനാം. പക്ഷേ തുടർന്നു വരുന്ന അർത്ഥവാദത്തിലെ പദങ്ങൾക്ക് വിധിയുമായിട്ട് ഇതുപോലെ ഒരു ബന്ധമില്ല, അതിനുണ്ട് ബന്ധം. നേരിട്ടിത് വിധിയുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് പറയുന്നു. എന്താണ് അർത്ഥവാദം പറയുന്നത്? വൈർവിക്ഷേപിഷ്ഠ ദേവത, ഈ വായുദേവത എന്ന് പറയുന്നു വളരെ ശീഘ്രഗാമിയാണ്, വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദേവതയാണ്. വായു അങ്ങനെയാണല്ലോ, വേഗത്തിൽ സഞ്ചരിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് പറയുന്നു വായുദേവത ശീഘ്രഗാമിയാണ്. അതുകൊണ്ട് എന്താ വായും സ്വേന ഭഗദേവേ ദേന ഉപധാവതി. ഈ വായുവിനെ ഉദ്ദേശിച്ച് ഈ ഹവിസ് അങ്ങ് അഗ്നിയിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ അഗ്നി ആ ഹവിർഭാഗത്തെ വായു ദേവനുള്ള ഹവിർഭാഗത്തെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കും. സ എന്തെയും ആ വായുദേവൻ ശീഘ്രഗാമിയായിരിക്കുന്നതുകൊണ്ട് അതുപോലെ ക്ഷിപ്രപ്രസാദിയും പെട്ടെന്ന് പ്രസാദിക്കും. ഏനം ഭൂതിംഗമേരി ഇവൻ ഐശ്വര്യത്തെ, ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? പശു പുത്രൻ ഇതൊക്കെയാണ് ഐശ്വര്യം. ഇതെല്ലാം എത്രയും പെട്ടെന്ന് ഇവന് കൊടുക്കുകയും ചെയ്യും. മരണം, മരണശേഷം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല, എല്ലാം പെട്ടെന്ന് ഇവനെ കിട്ടും. അപ്പൊ അതിനുവേണ്ടി എന്ത് പറഞ്ഞു? വായുർവേ ക്ഷേവിഷ്ഠ ദേവത എന്ന് പറഞ്ഞു. എന്താണ്? വായു വേഗതയുള്ള ദേവതയാണ്. അപ്പൊ വായുദേവതയ്ക്ക് എല്ലാ കാര്യത്തിലും ആ വേഗതയുണ്ട്. ഭക്തനെ അനുഗ്രഹിക്കുന്നതിനും അവന്റെ അഭീഷ്ടങ്ങളെ പൂർത്തീകരിക്കുന്നതിനും എല്ലാം അതേ വേഗതയുണ്ട്. അപ്പൊ ഇതിനൊരർത്ഥമുണ്ട്. എന്നാൽ വിധിവാക്യത്തെ പോലെ നേരിട്ടൊരർത്ഥമല്ല. അതാണ് പറയുന്നത് ഈ തേഷാം അർത്ഥവാദകദാനാം പദാനാം. ഈ പദങ്ങൾക്ക് ദൈവം വിധിവാക്യം പോലെ അല്ല അത്. പിന്നെ എങ്ങനെയാണ് നഹി ഭവതി വായുർവ അലഭേദ? വായു അലഭേദ അങ്ങനെ ഒരർത്ഥമില്ല. വിധിയുമായിട്ട് അതിന് ബന്ധമില്ല. ക്ഷേവിഷ്ഠ ദേവതാവ അലഭേദ, അശീഘ്രഗാമിയായ ദേവത അലഭേദ, അങ്ങനെ സംബന്ധമില്ല അതിന്. വിധിയുമായിട്ട് സംബന്ധമൊന്നുമില്ല. നമ്മൾ വിശദീകരിച്ച ഒരർത്ഥമുണ്ട് ഇത്യാദി. പിന്നെ എന്താണ് വായു സ്വഭാവ? സങ്കീർത്തനേന തു അവാന്തരം അന്വയം പ്രതിപദ്യ ഏവം വിശിഷ്ട ദേവത. ഏതം വിശിഷ്ട ദൈവത്യം ഇതം കർമ്മേതി വിധിം സ്തുവന്തി. പിന്നെ എന്താണ് ഈ അർത്ഥവാദ വാക്യങ്ങളുടെ പദങ്ങൾ? വായുസ്വഭാവ സങ്കീർത്തനേന, അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി. ഇത് വായുദേവതയുടെ സ്വഭാവത്തെ അക്ഷിപ്രപ്രസാദിയാണ് എന്നും മറ്റുള്ള ഗുണങ്ങളെ സ്തുതിക്കുകയാണ് എന്നിങ്ങനെ അവാന്തരം അന്വയം പ്രതിപാദ്യ. അവിടെ അവാന്തര വാക്യത്തിന്റെ അന്വയത്തെ അർത്ഥത്തെ മനസ്സിലാക്കിയിട്ട് ഇത് അവാന്തരവാക്യം, ഇതാണ് അവാന്തരവാക്യം. വിധിവാക്യം ഏകവാക്യമാണ്, ഇത് അവാന്തരവാക്യമാണ്. അപ്പോൾ ഇതിൽ വാക്കുകളുടെ അർത്ഥത്തെ മനസ്സിലാക്കി, വായുദേവതയുടെ ഗുണത്തെ മനസ്സിലാക്കി, ഏവം വിശിഷ്ട ദൈവത്യം ഇതം കർമ്മ, ഇങ്ങനെ വിശിഷ്ടമായ ദൈവതയുള്ള ഒരു കർമ്മമാണിത്, വായുദേവതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം അങ്ങനെ വിശിഷ്ടമായൊരു കർമ്മമാണെന്ന് വിധിം സ്തുവന്തി, വിധിയെ സ്തുതിക്കുന്നു. അപ്പൊ ഈ സ്തുതി കേൾക്കുന്ന ഒരാളിന് ഈ കർമ്മം ചെയ്യാൻ താല്പര്യം വരും. കാരണം മറ്റു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം എപ്പോ ലഭിക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഇതങ്ങനെയല്ല, വായുദേവത ക്ഷിപ്രപ്രസാദിയായതുകൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ കിട്ടും. അപ്പൊ അയാൾക്ക് ഇത് വരുന്നു, അതിനോട് താല്പര്യം വരുന്നു. അപ്പൊ സ്തുതിയിലൂടെ കർമ്മത്തിനോടുള്ള അഭിരുചി വർദ്ധിക്കുന്നു. അതാണ് അപ്പൊ ഇവിടെ അവാന്തരവാക്യത്തിന് അർത്ഥമുണ്ട്, അതാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ അർത്ഥവാദ വാക്യങ്ങൾക്ക് അർത്ഥം ഉണ്ടാകാം. പിന്നെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് വിധിവാക്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് അതിന് അർത്ഥമില്ലാന്നില്ല. തത് എത്ര സോ അവാന്തരവാക്യാർത്ഥ പ്രമാണാന്തര ഗോചരോ ഭവതി തത്ര തത് അനുവാദേന അർത്ഥവാദ പ്രവർത്തതി. പിന്നെ അർത്ഥവാദം പലതരത്തിലുണ്ട്. ഇവിടെ പറയും വിരോധി ഗുണവാദസ്യ അനുവാദോ അവധാരിതേ ഭൂതാർത്ഥവാദ തദ്ധാന അർത്ഥവാദ സ്ത്രതാമത വിരോധേ ഗുണവാദസ്യ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആദിത്യോ യൂപഹ എന്ന് പറഞ്ഞു. ആദിത്യന് ഒരിക്കലും യൂപമാകത്തില്ല. അതിനെന്തു പറയും? ഗുണവാദം എന്ന് പറയും. കാരണം പ്രത്യക്ഷമായി പറയുന്ന കാര്യങ്ങൾക്ക് വിരോധം വരുന്നു. അപ്പൊ അത് ഗുണത്തെ പറയുകയാണ്. അതാണ് ഗുണവാദം എന്ന് പറയുന്നത്. ആദിത്യന്റെ ശോഭയും മറ്റും ഈ രൂപത്തിൽ കാണുന്നു. അതാണ് ഗുണവാദം. അതുകൊണ്ട് ആ അർത്ഥവാദത്തെ എന്ത് പറയും? ഗുണവാദം. അതാണ് വിരോധേ ഗുണവാദസ്യ. പറയുന്ന കാര്യങ്ങളിൽ വിരോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുണവാദം എന്ന വിഭാഗത്തിൽ പെടുത്തണം. ഗുണത്തെ പറയുന്നു എന്നാണ്. അനുവാദോ അവധാരിതേ. അങ്ങനെ വിരോധം കാണുന്നില്ല, മറിച്ച് നമ്മുടെ പ്രമാണത്തിലൂടെ സിദ്ധിക്കുന്ന കാര്യത്തെ അംഗീകരിക്കുകയാണെങ്കിൽ അതിനെ അനുവാദം എന്ന് പറയും. പറയുന്നു അഗ്നിർ ഹിമസ്യ ഭേഷജം. തണുപ്പിനെന്താ വരുന്നു? അഗ്നിയാണ്. ശരിയാണ്. തണുപ്പുള്ള സമയത്ത് അഗ്നിയുടെ അടുത്തിരുന്നു കഴിഞ്ഞാൽ തണുപ്പ് മാറും, ചൂട് കിട്ടും. ഇത് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ സിദ്ധമായ കാര്യമാണ്. അപ്പോൾ ഇതൊരു അർത്ഥവാദമാണ്. അഗ്നിർ ഹിമസ്യ ഭേഷജം എന്ന് പറയുന്നു. അപ്പോൾ ഈ അർത്ഥവാദത്തെ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷമായ കാര്യത്തെ ഇത് ഏറ്റുപറയുന്നു, അതായത് അനുവാദം ചെയ്യുന്നു. അതുകൊണ്ട് ഇതിന് അനുവാദം എന്ന് പറയും. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അനുവാദോ അവധാരിതേ. പ്രമാണത്തിലൂടെ നിശ്ചയിച്ച ഒരു കാര്യത്തെ, ചൂട് തണുപ്പിനെ മാറ്റും എന്നുള്ള കാര്യം, അതിനെ പറയുന്ന അതുപോലെയുള്ള വാക്യങ്ങൾ അത് അനുവാദം എന്ന് പറയും. ഇനി ഭൂതാർത്ഥവാദ തഥാന. ഇനി ഭൂതാർത്ഥവാദം എന്ന് പറയുന്ന ഒരു അർത്ഥവാദമുണ്ട്. അതിലൂടെ പറഞ്ഞിരിക്കുന്നത് വജ്രഹസ്ത പുരന്തര. അതായത് വജ്രഹസ്ത പുരന്തര എന്ന് പറയുന്നത് വിരുദ്ധമായൊരു കാര്യത്തിൽ പറയുന്നില്ല. ഏതുപോലെ ആദിത്യ യൂപ എന്ന് പറയുന്നുണ്ട്. നമ്മളെ പ്രമാണത്തിലൂടെ സിദ്ധിച്ച ഒരു കാര്യത്തിന് വിരുദ്ധമായ കാര്യം പറയുമ്പോഴാണ് അവിടെ വിരോധം വരുന്നത്. ഇവിടെ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. പിന്നെ പ്രമാണത്തിലൂടെ സിദ്ധിച്ച ഒരു കാര്യത്തെ വീണ്ടും പറയുന്നു, അങ്ങനെയില്ല. തദ്ധാന. രണ്ടും ഇല്ലാത്തിടത്ത് ഭൂതാർത്ഥവാദം. ഇവിടെ ഒരു സിദ്ധമായൊരു കാര്യത്തെ പറയുന്നത് എന്താണ്? വജ്രഹസ്ത പുരന്തര. പുരന്തരൻ വജ്രഹസ്തനാണ്. മുമ്പ് പറഞ്ഞ ഗുണവാദവുമില്ല, അനുവാദവുമില്ല. പിന്നെ ഭൂതാർത്ഥവാദം സിദ്ധമായൊരു കാര്യത്തെ പറയുന്നു. എന്നുവെച്ചാൽ വേദത്തിലൂടെ മാത്രം സിദ്ധമായൊരു കാര്യം, വേറെ ഒരു പ്രമാണത്തിലൂടെ അറിയാൻ വയ്യ. ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവതയ്ക്ക് എന്താണ് രൂപം? വേദം പറഞ്ഞ് മനസ്സിലാകുന്നു. അജ്ഞാതമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതാണ് വേദം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്ന എന്താണ്? വജ്രഹസ്ത പുരന്തര എന്ന് പറയുന്നത് അർത്ഥവാദമാണെങ്കിലും അനർത്ഥമുണ്ട്. അത് ദേവതകളുടെ വിഗ്രഹവത്വം അതിനെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. തദ്യത്രസോ അവാന്തരവാക്യാർത്ഥ പ്രമാണാന്തര ഗോചരോ ഭവതി. അവാന്തരവാക്യാർത്ഥം എന്ന് പറയുന്ന അർത്ഥവാദ വാക്യത്തിന്റെ അർത്ഥം മറ്റ് പ്രമാണത്തിന് വിഷയമാകുമ്പോൾ എവിടെ? അഗ്നർ ഹിമസ്യ ഭേഷജ തത്ര. അവിടെ തദനുവാദേന ആ അർത്ഥത്തെ പ്രമാണാന്തരത്തിലൂടെ അന്യ പ്രമാണത്തിലൂടെ അറിഞ്ഞ അർത്ഥത്തെ ഏറ്റുപറയുന്നത് കൊണ്ട് അത് അനുവാദമാണ്. അർത്ഥവാദ പ്രവൃത്തി എത്ര പ്രമാണാന്തര വിരുദ്ധ തത്ര ഗുണവാദ. നേരത്തെ പറഞ്ഞു നമ്മൾ ചക്ഷുരാദി പ്രമാണങ്ങളിലൂടെ അറിയുന്നതിന് വിരുദ്ധമായൊരു കാര്യത്തെ പറഞ്ഞാൽ അത് ഗുണവാദം. അതാണ് ആദിത്യ യൂപഹ. എത്രത്തോളം അത് ഉഭയം നാസ്തി. ഇത് രണ്ടുമില്ല, അനുവാദവുമില്ല, വിരോധവുമില്ല. തത്ര കിം പ്രമാണാന്തര അഭാവ ഗുണവാദസ്യത് അഹോസിത് പ്രമാണാന്തര അവിരോധാത് വിദ്യമാനവാദീതി പ്രതീതി ശരണൈഹി വിദ്യമാനവാദ ആശ്രയണിയോ ന ഗുണവാദ. ഇങ്ങനെ കേൾക്കുമ്പോൾ എങ്ങനെ വജ്രഹസ്ത പുരന്തര എന്ന് കേൾക്കുമ്പോൾ പറയുന്നു പ്രതീതി ശരണൈഹി. ശബ്ദാർത്ഥത്തെ സ്വീകരിക്കുന്നവർ, ശ്രുതി അർത്ഥത്തെ സ്വീകരിക്കുന്നവർ, അനുഭവത്തെ കാരണം ബോധത്തെ സ്വീകരിക്കുന്നവർ, ശബ്ദാർത്ഥ ബോധത്തെ അംഗീകരിക്കുന്നതാണ് പ്രതീതി ശരണൈ എന്ന് പറഞ്ഞത്. എത്രത്വത്തെ അത് ഉപയോഗനാസ്തി, ഇവിടെ വിരോധമില്ല, അനുവാദവുമില്ല. തത്ര കിം പ്രമാണാന്തര അഭാവാത് ഗുണവാദ, ഇതിന് വേറെ പ്രമാണമൊന്നുമില്ല. അതുകൊണ്ട് ഗുണവാദമില്ല, വിരോധമൊന്നും കാണുന്നില്ല. അഹോസിത് പ്രമാണാന്തര വിരോധാത് വിദ്യമാനവാദ പ്രമാണാന്തര അവിരോധാത്, മറ്റ് പ്രമാണവുമായിട്ട് വിരോധം വരാത്തതുകൊണ്ട് ഇതുള്ള കാര്യം പറയുകയാണ്, അറിഞ്ഞ കാര്യം പറയുകയാണ്. അറിഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവാദമാകും. ഇതി എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രതീതി ശരണൈഹി, അനുഭവത്തെ അംഗീകരിക്കുന്നവർ വിദ്യമാനവാദം എന്ന് വെച്ചാൽ എന്താണ്, ഭൂതാർത്ഥവാദം ഉള്ളതിനെ കുറിച്ച് പറയുന്നു എന്ന് സ്വീകരിക്കുന്നു. അശ്രേണിയോ ന ഗുണവാദ. ഗുണവാദമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വേദത്തിലൂടെ താല്പര്യത്തെ നിർണയിക്കുകയാണെങ്കിൽ ഈ നിയമങ്ങളൊക്കെ എല്ലാം വെച്ച് ചിന്തിക്കണം. ശബ്ദത്തിൽ നിന്ന് എങ്ങനെ അർത്ഥബോധം ഉണ്ടാകുന്നു, ആ ശബ്ദം എന്താണ്, ഇവിടെ ബോധം ഉണ്ടാകും, ഇവിടെ ബോധം ഉണ്ടാകത്തില്ല, അതിന് വിധിയുമായിട്ട് എന്ത് ബന്ധം, ഇതെല്ലാം എന്താണ്, മീമാംസകർ അംഗീകരിച്ചിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചാണ് ഭാഷ്യകാരൻ പറയുന്നത്. അപ്പൊ ദേവതകൾക്ക് വിഗ്രഹമുണ്ടോ, അതിനിതാണ് പ്രമാണം. ഇത് ഈ വാക്യം പ്രമാണമാണ്. അപ്പോൾ ശ്രുതിയെ അംഗീകരിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ മീമാംസകരോട് പറയുകയാണ് നിങ്ങൾക്ക് ദേവതകൾക്ക് രൂപമുണ്ടെന്ന് സ്വീകരിക്കേണ്ടി വരും. ശ്രുതി അംഗീകരിച്ച് ചർച്ച ചെയ്യുന്നവരുണ്ട് മീമാംസകരിൽ തന്നെ. അവർ മറ്റു ചില ഭാഗങ്ങൾ എടുത്തിട്ട് നിഷേധിക്കും. ശ്രുതി തന്നെ വേറെടുത്തുണ്ട് തസ്യ പ്രതിമാ വിദ്യതേ, വേദത്തെ നിഷേധിക്കുന്നവർ ചില ആൾക്കാരുണ്ട്. അവരാ വാക്യം എടുത്തിട്ട് പറയും ഈശ്വരന് പ്രതിമയില്ല എന്ന്. അവരീ വാക്യത്തെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സമർത്ഥിച്ചിരിക്കുന്നവരും പറയത്തില്ല. അവിടെയൊക്കെ സന്ദർഭം വേറെയാണ്. അവിടെ എന്തിനാ പറഞ്ഞത്, പ്രതിമയെന്ന് പറയുന്ന അർത്ഥത്തിന് എന്തെല്ലാം ഉണ്ട്, അവിടെ എന്തർത്ഥമാണ്, ആര്യ സമാജികളും മറ്റും അതനുസരിച്ച് എടുത്തിട്ടാണ് വിഗ്രഹാരാധനയെ നിഷേധിക്കുന്നത്. അതെടുത്തിട്ട് ഈ ഇതിനെയൊക്കെ വേദത്തെയും മറ്റും നിഷേധിക്കുന്ന ഇതിലൊന്നും പെടാത്ത ആൾക്കാർ പറയും, ഒരുപാട് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. വേദത്തിൽ പറഞ്ഞിരിക്കുന്നു വിഗ്രഹാരാധനയെ നിഷേധിച്ചിരിക്കുന്നു, വേദത്തിൽ നിന്ന് എന്തിനും പ്രമാണം കിട്ടും. പക്ഷെ അവർ വജ്രഹസ്ത പുരന്തര എന്ന് പറയുന്നതിൽ നിന്ന് എങ്ങനെ വിഗ്രഹാരാധന സിദ്ധിക്കുന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്യത്തുമില്ല. അതിനെക്കുറിച്ച് ഇത്ര വിരോധ അർത്ഥവാദമാണ്. ഇവിടെ ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വേദ അർത്ഥത്തെ നിർണയിക്കുന്ന രീതി അനുസരിച്ച് തന്നെ ഇതിൽ നിന്ന് വിഗ്രഹാരാധനയ്ക്ക് പ്രമാണത്തെ കണ്ടെത്താം. നിങ്ങൾ വേദത്തിലൂടെ കണ്ടെത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനി വിഗ്രഹാരാധന ശരിയാണോ തെറ്റാണോ അത് വേറെ വിഷയം. ഇവിടെ പറയുന്നതല്ല, വേദത്തിൽ അതിന് പ്രമാണമുണ്ടോ, ഉണ്ടെങ്കിൽ ഭാഷകാരനെ എടുത്തു കാണിക്കുന്നു. അത് അർത്ഥവാദമാണെന്ന് പറഞ്ഞാൽ കൂടി, കാരണം അത്തരം കാര്യങ്ങളിലെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതിന് ഈ നിയമങ്ങളെ പാലിച്ചു പറ്റും, ആ നിയമങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് മീമാംസകരിൽ തന്നെ അവർ ഇന്ദ്രാദി ദേവതകളെ പിന്നീട് അംഗീകരിച്ചു തുടങ്ങി. ഭാഷ്യകാരനും അത് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഇന്ന് ഈ വേദങ്ങളിൽ എന്താണ് വിഗ്രഹാരാധനയെ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഗ്രഹാരാധനയെ അംഗീകരിക്കാത്ത ചില മതസ്ഥരും ചില ആൾക്കാരും ഒക്കെ ഒത്തിരി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിന് അവർ പ്രമാണമായിട്ട് പറയുന്നതാണ് ഇന്നത്തെ പ്രതിമാ വിദ്യത. പ്രതിമ എന്ന് പറയുന്നതിന് അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നതിന് എന്താണോ തുല്യം, സാമ്യം എന്നുള്ള അർത്ഥത്തിലാണ്. ഈശ്വരന് സാമ്യമായി മറ്റൊന്നില്ലെന്നാണ് അവിടുത്തെ അർത്ഥം. അതാണ് അർത്ഥം. പക്ഷെ ആ അർത്ഥം അവർ കണ്ടെത്തുന്നില്ല. അവർ പ്രതിമയ്ക്ക് വേറൊരർത്ഥം പറയുന്നു, ലൗകികമായ അർത്ഥം. അങ്ങനെ ഒരു അർത്ഥം അവിടെ വരുന്നതിന് യാതൊരു അതി കുഴപ്പമുണ്ടാക്കിയത് ദയാനന്ദ സരസ്വതിയാണ്. എപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഏറ്റുപിടിച്ചിരിക്കുന്നവരാണ് മറ്റ് ആൾക്കാർ എന്ന് വെച്ചാൽ ഇതിനെ നിഷേധിക്കാൻ നടക്കുന്ന ആൾക്കാർ. അവർ പറയുന്നത് പ്രതിമയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഒരു വിഷയമേ അവിടെ ചർച്ച ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ദേവതകളെ കുറിച്ചാണ്. ഇനി ഏകനായ ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ വേദത്തിൽ വേറെയുണ്ട്. അവിടെ അരൂപനായ ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം വേറെ ഓരോരോ സന്ദർഭത്തിലാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിലൊന്നും ഓരോ സന്ദർഭത്തിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ ഓരോ ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ യുക്തി അതാണ്. സുരാം പിബേദ് എന്നുള്ളതിന് സുരാം പിബേദ് എന്ന് വ്യാഖ്യാനിക്കും. നായ വെട്ടുകളെ അതുപോലെ വിഗ്രഹം ഇല്ല എന്നുള്ളതിന് ആ പ്രമാണത്തെടുക്കും. ഇനി ഈശ്വരൻ അരൂപനാണെന്നുള്ളതിന് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. എത്രയോ സ്ഥലത്ത് പറയുന്നു, ശ്രുതിയിലും സ്മൃതിയിലും അല്ല. അരൂപം അസ്പർശം എത്രയോ സ്ഥലത്ത് പറയുന്നു. അതിന് ഈ വാക്യം കൂടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇത് ഓരോ സന്ദർഭത്തിൽ എങ്ങനെ പറയുന്നു എന്ന് വേർതിരിച്ചറിയാം. അതാണ് ആൾക്കാർ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ തരത്തിൽ ഇത് വ്യാഖ്യാനിക്കണം. നിർഗുണമായ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ എന്ത് പറയുന്നു, സഗുണമായ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയുന്നു, ദേവതകളെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയുന്നു, അങ്ങനെയല്ല. വേദത്തെ സംബന്ധിച്ച് എല്ലാത്തിനും പ്രമാണമുണ്ട്. ഈശ്വരന് വിഗ്രഹം വേണോ, അതിനും പ്രമാണമുണ്ട്. അപ്പൊ വിഗ്രഹാരാധന വേദം പ്രമാണമല്ല എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയ ആള് ദയാനന്ദ സരസ്വതിയാണ്, ആര്യസമാജം. അത് പിന്നെ ഏറ്റുപിടിച്ചാര്, വിഗ്രഹാരാധനയെ നിഷേധിക്കുന്ന മതക്കാർ അത് ഏറ്റുപിടിച്ചു. അവരിപ്പോ അത് കൊണ്ടുകിടന്ന് പ്രചരിപ്പിക്കുകയാണ്, അസംബന്ധമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്? അല്ലാഹുവിന് തുല്യനായി ഒരു ദൈവമില്ല എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്, തസ്യ പ്രതിമാ വിദ്യത, ഈശ്വരന് തുല്യമായി ഒരു ദൈവമില്ല. രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. പക്ഷെ ആ അർത്ഥം പറയുന്നവർ ഇതിന് പറയുന്ന അർത്ഥം വേറെയാണ്. നല്ല വലിയ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡോക്ടറുണ്ട്, ഒരു പണ്ഡിതൻ, അവരുടെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്. ഈ വേദത്തേക്ക് നിഷേധിക്കുന്ന ഒരാളുണ്ട്, ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയുന്നു. അങ്ങനെ പലരും പറയുന്നുണ്ട്, അതിന് മറുപടി പറയുന്നവരുമുണ്ട്. ഇന്റർനെറ്റിൽ ഇതൊക്കെ വലിയ ചർച്ചകളാണ്. വേദത്തെ എടുത്ത് ചില നിഷേധിക്കുന്നു, ഇതൊക്കെ നിങ്ങളൊക്കെ അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും, പക്ഷെ അത് അസംബന്ധമാണ്, അങ്ങനെ നിഷേധിക്കുന്നു. പിന്നെ ഇതിനൊന്നും ഒരു കുഴപ്പം ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ഒക്കെ പഠിച്ചിട്ടുള്ളവരാരും ഇതിനൊന്നും മറുപടി പറയാൻ പോകാറില്ല. ഇതിനെക്കുറിച്ചൊന്നും കാര്യമായി പഠിച്ചിട്ടില്ലാത്തവർ ഇവരടുത്ത് മറുപടി പറയാൻ പോയി അവസാനം വെള്ളം കുടിച്ച് നാറി നാശമായിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഈ പറയുന്ന ഈ ഡോക്ടറടുത്ത്, ഡോക്ടർ സക്കീർ നായിക്ക്, നിങ്ങൾ കേട്ടിരിക്കും, അങ്ങേരുടേത് ഒരു പ്രശസ്തനായ ഗുരുവാദ പ്രതിവാദത്തിന് പോയി അവസാനം അവിടെ ചെന്നുള്ള വെള്ളം കുടിച്ച് നാറി നാശമായി. മറ്റയാളിതെല്ലാം പഠിച്ചിട്ടാ വന്നു, തലതിരിച്ച് പഠിച്ചതെന്നേ ഉള്ളൂ, ഇയാളൊന്നും പഠിക്കാതെ പോയി. അവസാനം അവിടുന്ന് തടിയൂരി പഠിച്ച പണ്ഡിതന്മാരുണ്ട്, ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് മറുപടി, മിക്കവാറും പേര് പറയാറ്. ഞാനാരെയും മോശമാക്കി പറയുന്നതല്ല, ഇതിന് മറുപടി പറയണമെങ്കിൽ ആ രീതി പഠിച്ചിട്ട് പോകണം. വേദവും ഗുരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും അംഗീകരിക്കും? അവർക്ക് ഇത് വല്ലതും ഉണ്ടോ? വെട്ടുന്ന പോത്തിൻ്റെ അടുത്ത് വേദം പറയാൻ ചെന്നു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് കാര്യമില്ല, പഠിച്ചിട്ട് പോയി പറയും. പിന്നെ ഇവരുടെ ഒന്നും അങ്ങനെയുള്ളവർ പോകാറില്ല, പറയുന്ന കഴമ്പില്ലാത്താണെന്നറിയാം. എന്നാ പിന്നെ യാഗന്താ പറഞ്ഞൂടെന്ന് ചോദിക്കും, വയസ്സായില്ലേ, ഇനിയിപ്പോ ഇതിനൊക്കെ എവിടെ പോകാൻ? നല്ല കാലത്തൊന്നും അറിയത്തുമില്ലായിരുന്നു. എന്തായാലും ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കും, എവിടെ എന്തർത്ഥത്തിൽ എന്ത് പറഞ്ഞു. അപ്പൊ ഈ വേദത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവര് തന്നെ വേദത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തോ നമ്മുടെ ഒരു ദുർവിധിയാണ് എന്നുവെച്ചാൽ, ഈ വേദത്തേക്ക് അംഗീകരിക്കുന്നവർ ഒരു ഭാഗത്തൂടെ അവർ വേദത്തെ സംരക്ഷിക്കും, വേറൊരു ഭാഗത്തൂടെ വേദത്തെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഈഴ്ത്തുന്നതിനുള്ള അവസരവും ഉണ്ടായിക്കൊള്ളു. ശരി, നമ്മുടെ വിഷയം അതല്ല. ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു, ദേവതകൾക്ക് വിഗ്രഹമുണ്ട്. ഏതേന മന്ത്രോ വ്യാഖ്യാത, ഇതിലൂടെ മന്ത്രം വ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞു. അപിച വിധിവിരേവ ഇന്ദ്രാദി ദൈവത്യാനി ഹമീംഷി ചോദയദ്ധിർ അപേക്ഷിതം ഇന്ദ്രാദീനാം സ്വരൂപം. അടുത്ത പ്രശ്നമെന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒന്ന്, ഇത്തരം ദേവതകളെ കുറിച്ച് വേദത്തിൽ പറയുന്നുണ്ടോ, അതാണ്. ഇപ്പൊ നിരപേക്ഷ, ഇതിനെയൊന്നും ആശ്രയിക്കാതെ ദേവത ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യം പറയുന്നില്ല ഉണ്ടെന്ന്, ഇല്ലെന്നും പറയുന്നില്ല. അതിനി പറയും. ഇവിടുത്തെ ചർച്ച എന്താണ്? വേദത്തിൽ ദേവതകളെ കുറിച്ച് പറയുന്നുണ്ടോ എന്നാണ്. ഞാനിപ്പോ ചാടികേറി പറയാണ്, ദേവത ഉണ്ടെന്ന് പറഞ്ഞു എനിക്കെന്താ പറയാ അവകാശം? ഞാൻ പറയും, ഞാൻ ദേവതയെ കണ്ടിട്ടുണ്ട്. ആണ് ഞാൻ പറയുന്നത്. എന്നാ ഉടൻ തന്നെ പറഞ്ഞ ആള് ചോദിക്കും, എന്നാ ആ ദേവത എനിക്കിവിടെ ഒന്ന് കാണിച്ചില്ല. പറയേണ്ടി വരും, എനിക്ക് ഞാൻ കണ്ട ദേവത എനിക്ക് കാണാൻ പറ്റൂ, നിനക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൻ പറയും, എന്നാ നിന്റെ ദേവത നിന്റെ കൈയിരിക്കട്ടെ, ഞാൻ അങ്ങനെ ഒരു എനിക്ക് കാണാൻ വയ്യാത്ത ഒരു ദേവതയെ അംഗീകരിക്കത്തില്ല. ഇതിങ്ങനെ പോവും. അപ്പൊ അതല്ല ഇവിടുത്തെ ചർച്ച. വേദത്തിൽ ദേവതയെ കുറിച്ച് പറയുന്നുണ്ടോ, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഭാഷകാരൻ പറയുന്നുണ്ട്, അതാദ്യം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ആ ദേവതയ്ക്ക് ഈ പറയുന്ന പോലെ നിഗ്രഹാനുഗ്രഹ ശക്തിയുണ്ടോ, ശരീരമുണ്ടോ? പറയുന്നുണ്ട്. ഇതാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. വേദപ്രമാണ്യത്തിലൂടെ അവൻ അംഗീകരിക്കുന്നു. വേദപ്രമാണ്യം മാത്രമല്ല, ശ്രുതി കൂടാതെ സ്മൃതികളും ഇതിഹാസ പുരാണങ്ങളും എല്ലാം അംഗീകരിക്കുന്നു എന്നാണ്. ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഗ്രഹമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വേദം മുഴുവൻ പരിശോധിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് ഇല്ലാന്ന് തീരുമാനിക്കരുത്. ആ സന്ദർഭത്തിൽ ആ വാക്കിന് എന്താണ് അർത്ഥമെന്നുള്ളത് നമ്മുടെ ഒരു സിദ്ധാന്തത്തെ വെളിപ്പെടുത്താൻ വേണ്ടി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും പാടില്ല. നിഷ്പക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ വേദത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്. ഈശ്വരന്റെ ശരീരം ഉണ്ടെന്നും പറയുന്നു, ഇല്ലെന്നും പറയുന്നു. അതിനിവിടെ ഭാഷകാരെ സമന്വയിക്കുന്നു, ഇന്ന രീതിയിലാണ് അതിന് ശരീരം ഇല്ലെന്ന് പറഞ്ഞത്, ഉണ്ടെന്ന് പറഞ്ഞു, ഇന്ന രീതിയിലാണ്. അവിടെയാണ് ഭാഷകാരന്റെ മഹത്വം. അതിനെ സമന്വയിപ്പിച്ച് എല്ലാവർക്കും സമന്വയിക്കാൻ കഴിയത്തില്ല. ദയാനന്ദ സരസ്വതിയെ പോലെയുള്ളവർ എന്ത് ചെയ്യുന്നു, ഇല്ല എന്ന് പറഞ്ഞ ഭാഗത്തെ മാത്രം എടുത്തിട്ട് അതിന് പ്രചാരം കൊടുക്കും. ചിലർ ഉണ്ടെന്ന് പറഞ്ഞ ഭാഗത്തെ മാത്രം എടുത്തിട്ട് അതിന് പ്രചാരം കൊടുക്കുന്നു. ഭാഷകാരെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവരുടെ എല്ലാം ഈ വിഷയത്തിൽ ഭാഷകാരൻ ഇവരെല്ലാം ഉപരി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തെ എടുത്തിട്ട് ഇതിനെയൊക്കെ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിനെ നിഷേധിക്കും. അങ്ങനെ ഒരു താരാറ് അതിന് വരും. അപ്പൊ അവിടെ ഒരു സമന്വയ ദൃഷ്ടി ആവശ്യമാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ വീണ്ടും പ്രമാണം പറയുന്ന, അഭിജ വിധിഭീ ഏവ ഇന്ദ്രാദി ദൈവത്യാനി ഹവീംഷി ചോദയധിർ അപേക്ഷിതം ഇന്ദ്രാദീനാം സ്വരൂപം. അത് മാത്രമല്ല, എത്രയോ വിധിവാക്യങ്ങളുണ്ട് വേദത്തിൽ. ഇന്ദ്രാദി ദൈവത്യാനി, ഇന്ദ്രാദി ദേവതകളുള്ള കർമ്മങ്ങളെ വിധിക്കുന്ന വിധികളുണ്ട്. ഇന്ദ്രാദി ദേവതകൾ ഉള്ള ഹവിസുകളെ അർപ്പിക്കാൻ വിധിക്കുന്ന വിധികളുണ്ട്. അതാണ് ഇന്ദ്രാദി ദൈവത്യാനി ഹവിംഷി. ഇന്ദ്രാദി ദേവതകളെ സങ്കല്പിച്ചുള്ള ഹവിസുകൾ ചോദയദ്ധി വിധിക്കുന്ന വിധികളുണ്ട്. അപേക്ഷിതം ഇന്ദ്രാദീനാം സ്വരൂപം. ഇന്ദ്രാദികളുടെ സ്വരൂപം, അത്തരം വിധികൾ അപേക്ഷിക്കുന്നുണ്ട്. ഇന്ദ്രാദികൾക്ക് സ്വരൂപമുണ്ട്. കാരണം വേദവാക്യവിധികളിൽ ഇന്ദ്രദേവതയെ ഉദ്ദേശിച്ച് ഹവിസിനെ അർപ്പിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയേ തീരൂ അത് ഗ്രഹിക്കാൻ. നഹി സ്വരൂപരഹിത ഇന്ദ്രാദേഹ ചേതസി ആരോപയിതും സഖ്യന്തി പറയുന്നു. അങ്ങനെ ഹവിസിനെ അർപ്പിക്കുമ്പോൾ ഇന്ദ്രൻ എന്നു പറയുന്ന ഒരു രൂപത്തെ മനസ്സിൽ സങ്കല്പിക്കാതെ എങ്ങനെ അത് ഹവിസിനെ അർപ്പിക്കാൻ പറ്റും? അത് ചോദിക്കുന്നു. ഈ സ്വരൂപരഹിത അരൂപരഹിതമായ ഇന്ദ്രാദി ചേതസ് അധ്യാരോപയിതും സഖ്യന്തി. ചേതസ്സിൽ അധ്യാരോപണം ചെയ്യുക എന്നുവെച്ചാൽ ധ്യാനിക്കുക. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്ന അധ്യാരോപമാണ്. അപ്പൊ ഹവിസ് ഇന്ദ്രനെ ഉദ്ദേശിച്ച് അർപ്പിക്കുന്നവന് മനസ്സിൽ ഇന്ദ്രനെ ധ്യാനിക്കണം. നമ്മൾ സാധാരണ തന്നെ ഗണപതി ഹോമം ചെയ്യുന്നു, മനസ്സിൽ ഗണപതി ധ്യാനിച്ചുകൊണ്ട് ഹവിസ് അങ്ങോട്ട് അർപ്പിക്കുന്നു അഗ്നിയിൽ. എവിടെ ഹവിസ് അർപ്പിക്കുന്നു അവിടെയെല്ലാം ദേവതയെ മനസ്സിൽ ധ്യാനിച്ചേ പറ്റും. ദേവതയ്ക്ക് രൂപമില്ലെങ്കിൽ എങ്ങനെ ധ്യാനിക്കും? അതാണ് നഹി രൂപരഹിത ഇന്ദ്രാദേഹ ചേതസി ആരോപയിതും ശക്യന്തേ നച ചേതസി അനാരൂഢായൈ തസി തസി ദേവതായി ഹവിഹി പ്രദാതും ശക്യതേ. അപ്പോ അങ്ങനെ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയാത്ത, മനസ്സിൽ ആരോപിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത്തരം കൽപ്പനകളിലൂടെ മനസ്സിൽ എത്തിച്ചേരാത്ത ഓരോരോ ദേവതകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹവിസ് നൽകുന്നത്? ദേവത മനസ്സിൽ വേണം. എന്നാല് കാരണം എന്താണ്? യാഗം എന്ന് പറയുന്നത് സങ്കല്പമാണ്. ഇദം ന മമ എന്ന് പറയുന്നത് സങ്കല്പമാണ്, മാനസിക സങ്കല്പമാണ്. ബാഹ്യമായി അഗ്നിയിലിടുന്നതല്ല, മുഖ്യമായി വരുന്ന എന്താണ്? മനസ്സിലാണത്. ആ സങ്കല്പം ശരിയാണെങ്കിൽ എന്ത് വേണം? ദേവതാ സങ്കല്പം മനസ്സിൽ വരണം. ചോദ്യം, മനസ്സിൽ ദേവതയുണ്ടോ? ഇല്ല. മനസ്സിലപ്പോ എന്ത് ചെയ്യേണ്ടി വരും? മനസ്സിൽ അധ്യാരോപം ചെയ്യേണ്ടി വരും. ദേവതയെ ആരോപിക്കണം, അധ്യസിക്കണം, ധ്യാനിക്കണം, ഉപാസിക്കണം. അതിനെന്ത് വേണം? അങ്ങനെ സങ്കല്പിക്കുന്നതിന് ആ ദേവതയ്ക്കൊരു രൂപം വേണം. ആ രൂപം എവിടുന്ന് കിട്ടി? വജ്രഹസ്ത പുരന്തര തുടങ്ങിയ വാക്യങ്ങളിൽ നിന്ന് കിട്ടി. ആ വാക്യങ്ങളിൽ നിന്ന് ധരിച്ച രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഹവിസിനെ അർപ്പിക്കുന്നത്. അങ്ങനെ രൂപധ്യാനം ആവശ്യമാണെന്ന് അർത്ഥം. അതിനുവേണ്ടി ദേവതയ്ക്ക് രൂപം വേണം. ശ്രാവയിച്ച് അത് ശ്രുതി തന്നെ ബോധിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഇതെന്ന് തന്റെ ഭാവനയിൽ പറയുന്നതല്ല. എന്താണ് യേശു? ദേവതായി ഹവിർഗ്രഹീതം സ്യാത് താം ധ്യായേ വഷക്കരിഷ്യൻ. അത് ശ്രുതി വ്യക്തമായി പറയുന്നുണ്ട്. ഏതൊരു ദേവതയെ സങ്കല്പിച്ചുകൊണ്ടാണോ ഹവിസ് കയ്യിൽ എടുത്തത്, ഹവിസ് അർപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്യുമല്ലോ. എന്ത് ഹവിസായാലും ഇപ്പോൾ മുമ്പിലിരിക്കുന്ന അഗ്നിയിൽ സമർപ്പിക്കാനായിട്ട് ആ ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് ഹവിസ് കയ്യിലെടുക്കണം. എടുത്തിട്ടോ വഷട്ട് കരിഷ്യൻ, വഷട്ട് എന്ന് ഉച്ചരിക്കണം. ഉച്ചരിച്ചുകൊണ്ടോ ധ്യായേത് താം ദേവതാം, ആ ദേവതയെ മനസ്സിൽ ധ്യാനിക്കണം. വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഹവിസ് കയ്യിലടിക്കണം, മനസ്സിൽ ദേവതയെ ധ്യാനിച്ച് എന്നിട്ട് അർപ്പിക്കണം. അങ്ങനെ ദേവതയെ ധ്യാനിക്കണമെങ്കിൽ മനസ്സിലൊരു വിഷയത്തെ ധ്യാനിക്കുക അല്ലെങ്കിൽ ആരോപിക്കുക, ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അരൂപമായതിന് അത് സാധ്യമല്ല, അതിന് രൂപം ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്ദ്രനെ ധ്യാനിക്കുമ്പോൾ എങ്ങനെ ധ്യാനിക്കും? വജ്ര ഹസ്തനായി ധ്യാനിക്കണം. ഒരു രൂപം ഉണ്ടെങ്കിലേ ആ ധ്യാനം ശരിയാവും. പിന്നെ വേദത്തിൽ ദേവതകൾക്ക് രൂപം പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയാൻ പറ്റും? അർത്ഥവാദ വാക്യത്തിന് അർത്ഥമില്ല എന്നിങ്ങനെ പറയാൻ പറ്റും? അത് മാത്രമല്ല, എന്നൊക്കെ ശബ്ദം മാത്രം അർത്ഥസ്വരൂപം സംഭൂതി ശബ്ദാർത്ഥിയോർഭേദ. പിന്നെ പറയുന്നു അത് ഇന്ദ്ര എന്താണ് വജ്രഹസ്ത പുരന്തര എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം മാത്രമാണ്. ഒരു ശബ്ദം പറയുന്നു, വെറും ശബ്ദം. അങ്ങനെ ഒരു ശബ്ദമുണ്ടോ? ഒരു ശബ്ദം ഉണ്ടെങ്കിൽ അതിന് അർത്ഥവും കാണും. അർത്ഥമില്ലാത്ത ഏതാ ശബ്ദം? എന്തുകൊണ്ട്? ഒരു അർത്ഥം ഉള്ളത് കൊണ്ടാണ് അവിടെ ആ ശബ്ദം ഉച്ചരിക്കേണ്ടി വന്നത്. ഒരർത്ഥം ഉണ്ട്, അതുകൊണ്ട് ശബ്ദത്തെ ഉച്ചരിച്ചു. അതാണ് ശബ്ദം മാത്രം അർത്ഥസ്വരൂപം സംഭൂതി. ശബ്ദം തന്നെയാണ് അർത്ഥം എന്ന് പറയാൻ പറ്റത്തില്ല. ശബ്ദത്തിൽ നിന്നും അന്യമായി ഒരർത്ഥം ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല. ഒരു ശബ്ദം പറയുന്നു, അവിടെ അർത്ഥവും കാണും. വേറിട്ട് ഗോഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശബ്ദം മാത്രമല്ല. ഗോഹു എന്ന് പറയുന്നിടത്ത് വാലും കൊമ്പും ആടയും എല്ലാം ഉള്ള ഒരു വ്യക്തിയും. അതുപോലെ ഇന്ദ്ര എന്ന് പറയുമ്പോൾ അവിടെ ഒരു അർത്ഥവുമുണ്ട്. അല്ല, ഇന്ദ്രൻ എന്ന് പറയുന്ന ശബ്ദം തന്നെയാണ് അർത്ഥം എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് ശബ്ദാർത്ഥയോർ ഭേദ. അതുകൊണ്ട് അവിടെ ഒരു ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ആകാശ കുസുമം എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, ആകാശം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്, കുസുമം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്, അത് ചേരുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ എല്ലാ ശബ്ദങ്ങൾക്കും അർത്ഥമുണ്ട്. അപ്പൊ പിന്നെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ കേവല ശബ്ദമാണ്, ഇത് പൂർവമീമാംസകർ പറയുന്നതാണ്. ദേവത ശബ്ദാത്മകമാണ് ചോദിക്കുന്ന പിന്നെ ശബ്ദത്തിന്റെ അർത്ഥം എന്താ? അർത്ഥരഹിതമായ ശബ്ദം അങ്ങനെയൊന്നും വരത്തില്ല. വരും എന്താണ്? അത് വർണ്ണാത്മകമായ ശബ്ദമല്ല. ടപ്പ് ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരും. അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ, പിള്ളേർക്ക് പേടുമല്ലോ, കുക്കു ടുക്കു ചുക്കു എന്നൊക്കെ അർത്ഥമില്ലാത്ത പേരുണ്ട്, അർത്ഥശൂന്യമായ. ഏതോ പാപം ചെയ്തതിന്റെ ഫലമായിട്ടാണ് പിള്ളേർക്ക് അങ്ങനെ പേര് കിട്ടുന്നത്. അത് വരാം. പക്ഷെ വർണ്ണാത്മകമായ ശബ്ദങ്ങൾ ഉപയോഗിച്ചവിടെ അർത്ഥം വരും. മറ്റൊരു ടപ്പ് ടിപ്പ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളൂ. അപ്പൊ ഇന്ദ്രശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അർത്ഥവത്തായ ശബ്ദമാണ്, അതിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താ? അതൊരു രൂപമാണ്. അങ്ങനല്ലാതെ ശബ്ദം മാത്രമാണെന്ന് പറയുന്നതിന് കാര്യമില്ല. ശബ്ദം മാത്രം അർത്ഥസ്വരൂപം നജ സംഭവതി ശബ്ദാർത്ഥയോർ ഭേദ. ശബ്ദവും അർത്ഥവും ഗൗ എന്ന് പറയുന്നിടത്തത് പോലെ പറയുന്നു, എത്ര യാദൃശം മന്ത്ര അർത്ഥവാദിയോ ഇന്ദ്രാദീനാം രൂപം അവഗതം നാദൃശം ശബ്ദ പ്രമാണകേന പ്രത്യാഘാതം യുക്തം. പറയുന്നു, മന്ത്രങ്ങളിൽ നിന്നും അർത്ഥവാദങ്ങളിൽ നിന്നും ഇന്ദ്രാദി ദേവതകൾക്ക് ഏതൊരു രൂപമാണോ സിദ്ധിച്ചത് അതേ അർത്ഥത്തെ അതേ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവര് നിഷേധിക്കുന്നത് ശരിയല്ല. പറയുന്നു മീമാംസകരോട് പറയുന്നു, നിങ്ങൾ ഏത് വേദത്തെയാണോ പ്രമാണമായി സ്വീകരിക്കുന്നത് ആ വേദത്തിൽ തന്നെ വ്യക്തമാണ് ഈ ദേവതകൾക്ക് രൂപമുണ്ടെന്നുള്ളത്. അതേ ശബ്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നു രൂപമില്ല, ഇത് യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല. അതാണ് തത്ര യാദൃശം മന്ത്രാർത്ഥവാദിയോ ഇന്ദ്രാദീനാം സ്വരൂപം അവഗതം. ഇന്ദ്രാദികൾക്ക് യാതൊരു സ്വരൂപമാണോ മന്ത്രങ്ങളിൽ നിന്നും അർത്ഥവാദങ്ങളിൽ നിന്നും ഗ്രഹിച്ചത്, താദൃശം അങ്ങനെയുള്ള രൂപത്തെ ശബ്ദപ്രമാണകേന പ്രത്യാഘാതം നയുക്തം. അതേ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന നിങ്ങൾ തന്നെ അതിനെ നിഷേധിക്കുന്നത് ശരിയല്ല. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇതിനെ പ്രമാണമായി അംഗീകരിക്കാത്തവരും ഇതിനെ ആശ്രയിച്ചിട്ട് ഇതൊക്കെ നിഷേധിക്കും. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇത് നിഷേധിക്കുന്നവര് വേദത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് വിഗ്രഹ നിഷേധിക്കുന്നവര് വാസ്തവത്തിൽ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടല്ല. വേദത്തെ പ്രമാണമായി സ്വീകരിച്ച ഇത്തരം ആൾക്കാർ അതിനെ നിഷേധിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ അതിനെ നിഷേധിക്കുന്നത്. അങ്ങനെ ഒരു ദോഷം അതിനകത്തുണ്ട്. അത് ഭാഷ്യകാരൻ പറയുന്നു, അങ്ങനെ ചെയ്യരുത്. വേദത്തിലില്ലാത്ത കാര്യം പറഞ്ഞാൽ നിഷേധിക്കും, പക്ഷെ വേദത്തിലുള്ള ഒരു കാര്യത്തെ അതിനെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് നിഷേധിക്കുന്നത് ശരിയല്ല. അത് ദോഷം ചെയ്തു. ആ ദോഷമാണ് ഇന്ന് സംഭവിച്ചത്.